പഴയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കാലത്ത്? ഗുരുവിന്റെ കാലമല്ല. ഗുരു ഈ ജാതികളെ നിഷേധിക്കുന്നു, അങ്ങനെ ഒന്നില്ല എന്ന് പറയും. അത് ഉണ്ടെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ മനുഷ്യരുടെ ഇടയിൽ ഒരുപാട് അസമത്വങ്ങളുണ്ടാവും, നിരവധിയാണ്. ഐറ്റം ഉൾപ്പെടെയുള്ള ഒരുപാട് അനാചാരങ്ങളും അസമത്വവും നിലനിൽക്കും. അതിന് കാരണമാണ്, അതിൻ്റെ ബീജമാണ് ജാതി. അതുകൊണ്ടാണ് ഗുരു അതിനെ നിഷേധിച്ചത്. എന്തിനു ഗുരു നിഷേധിച്ചു? അതൊന്നാമത്തെ മനസ്സിലാക്കേണ്ടതാണ്. ഇതാണ് ഞാൻ സ്ഥിരം പറയുന്നത്. അപ്പോ അതിനെ നിഷേധിച്ച് എന്നിട്ട് പിന്നെ എന്തായി ജാതി എന്ന് പറയുന്നത്? അത് പറഞ്ഞു, ജാതി എന്ന് പറയുന്നത് മനുഷ്യൻ ഒരു ജാതി എത്ര വേറെ ജാതി എന്ന് പറയുന്നത്? മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ്. ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് ജാതി എന്ന് ക്ഷേമിച്ചത്. അത് ഗുരുവിന്റെ കാഴ്ച. ഇപ്പോഴാണ് ഇനി ഈ ജാതിയെക്കുറിച്ച്. ജാതി സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഗുരുവിന്റെ കാലഘട്ടത്തിൽ ജാതി വളരെ രൂക്ഷമായി സമൂഹത്തിൽ നിന്ന്, എന്നുവെച്ചാൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു സമൂഹത്തിൽ നിന്ന്. വളരെയധികം പ്രശ്നങ്ങൾ, കുറച്ചു പേർക്ക് അത് ആനുകൂല്യങ്ങളും കുറച്ചു പേർക്ക് അത് കഷ്ടതകളും. അങ്ങനെ അങ്ങനെയാണ് സമൂഹത്തിൽ നിന്ന്. അപ്പോ അതിൻ്റെ പേരിൽ, അതിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ ആർക്കും ആനുകൂല്യവും പാടില്ല, ആർക്ക് കഷ്ടതയും പാടില്ല. അതുകൊണ്ടാണ് ഗുരു അതിനെ നിഷേധിച്ചത്. അത് ഇവിടെ ആയാലും, കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തെവിടെ ആയാലും ശരി, അതിൻ്റെ പേരിൽ ആരും കഷ്ടത അനുഭവിക്കാൻ പാടില്ല, അതിൻ്റെ പേരിൽ ആരും പ്രത്യേക ആനുകൂല്യങ്ങളും നേടാൻ പാടില്ല. അതുകൊണ്ട് അതിനെ നിഷേധിച്ചു. മനുഷ്യരുണ്ടാവില്ല, പക്ഷെ പ്രശ്നം എന്താണ്? അത് ഈ ശാസ്ത്രങ്ങൾ, ഗ്രന്ഥങ്ങൾ. ഈ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധരിക്കും, സയൻസാണ്. അപ്പൊ പഴയ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഗ്രന്ഥങ്ങളെന്ന് മനസ്സിലാക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പുസ്തകങ്ങൾ, പഴയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നു ജാതി. അതാണ് ഒരു പ്രശ്നം. അതൊന്ന്. രണ്ടാമതെന്താണ് പ്രശ്നം? അന്നത്തെ കാലഘട്ടത്തിൽ ഒന്ന്, അത് ഗ്രന്ഥങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്നു ജാതിയെക്കുറിച്ച്. മറ്റൊന്നെന്താണ്? സമൂഹത്തിലത് നിലനിൽക്കുന്നു. ഗ്രന്ഥത്തെ ഉണ്ടോ ഇല്ലേ എന്നുള്ള ഇപ്പോ ഇവിടെ 10,000 ജാതികളുണ്ട്. ഈ എല്ലാ ജാതികളും ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചില്ല. അന്ന് ഗ്രന്ഥങ്ങളിൽ പറയാത്ത ജാതിയുണ്ട്. അപ്പൊ ജാതി എന്ന് പറയുന്നത് സമൂഹത്തിൽ നിലനിൽക്കും. അത് ഈ നഗരങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരിൽ ഒരു രൂപത്തേക്കുന്നു, ആദിവാസികളിൽ വേറെ രൂപത്തേക്കുന്നു. അപ്പോ ജനങ്ങളുടെ ഇടയിലുണ്ട്. ഈ സമൂഹത്തിൽ ജനങ്ങൾ അതിന് ഈ ആദിവാസികളുടെ ഇടയിലുള്ളതും ഇതും ഒരുപോലെ കാണാൻ പാടില്ല. മറ്റേതെന്ന് പറയുന്നത് വളരെ ചലനാത്മകമായ ഒരു സമൂഹം, മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹം. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വനത്തിൻ്റെ ഉള്ളി കഴിയുന്നവരെന്ന് വെച്ചാൽ അവരുടെ ആ കാലഘട്ടത്തിൽ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അന്ന് ഇനി മാറ്റമൊന്നുമില്ല. ചലനാത്മക സമൂഹമാണ്. അവർ വേട്ടയാടി ഭക്ഷണം കഴിച്ചു നോക്കുക, അങ്ങനെ കഴിയുന്നു. അവർ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. അവിടെ അത് ഗുണദോഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ് മെയിൻ സ്ട്രീം സമൂഹത്തിൻ്റെ ഒരു ഒഴുക്കുണ്ട്, പൊതുവായിട്ടുള്ള ചലനാത്മകമായ സമൂഹമായിട്ട് അതിന് ബന്ധമില്ല. വനത്തിലുള്ള ഇത് രണ്ടും ഒരുപോലെ കാണാൻ പാടില്ല. അപ്പോ ഇതെന്താണ് ആ സേതു ഹിമാലയം മൊത്തം ജനങ്ങളെയും ബാധിച്ചിരിക്കുക. ഇതിന് അടിസ്ഥാനപരമായിട്ട് ഇതിന് ഗ്രന്ഥങ്ങളുണ്ട്. അപ്പൊ ഗുരു ഇങ്ങനെ പറയുമ്പോ ഇതെന്ത് ചെയ്യുന്നു, ഈ പറയുന്ന എല്ലാ ജാതികളെയും നിഷേധിക്കുന്നു, ഗ്രന്ഥത്തിലുള്ളതും ഇല്ലാത്തതും എല്ലാം നിഷേധിക്കുന്നു, സാമാന്യ മനുഷ്യന്റെ ഇടയിലുള്ളതും സമൂഹത്തിന്റെ പൊതുധാരയിലുള്ളതും ആദിവാസികളുടെ ഇടയിലുള്ളതും എല്ലാം ഗുരു നിഷേധിക്കുന്നു. ഒരിടത്തും ജാതി. അപ്പോ ഇത് പ്രത്യേകിച്ച് ഇത് ഹിന്ദുമതത്തിന്റെ പ്രത്യേകതയാണ്. അവിടെയാണ് അന്നത്തെ ആ കാലഘട്ടത്തിന് ഇന്നത്തെയും ഹിന്ദുമത പരിഷ്കരണവാദികൾ. ഹിന്ദുമത പരിഷ്കരണവാദികൾ എന്താ പറയുന്നത്? അവരാണ് പറയുന്നത് ജാതി വേറെയാണ്, വർണ്ണം വേറെ. നമ്മുടെ സമൂഹത്തിൽ ഉച്ചനീചത്വങ്ങളും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ള ജാതി നിലനിൽക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അതല്ല. അതാണ് പരിഷ്കരണവാദികൾ പറയുന്നത്. വിവേകാനന്ദ സ്വാമിയൊക്കെ പോലെയുള്ളവരതാ പറയുന്നത്. അത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് അങ്ങനെ പറഞ്ഞിട്ടാണ് അതിനെ ന്യായീകരിക്കുന്നത്. പിന്നെ ന്യായീകരിക്കുന്നവരെല്ലാം പറയുന്നത് എന്താണ്? ഹിന്ദു പരിഷ്കരണവാദികൾ എന്നാണ് പറയുന്നത്. അത് അവിടെ പറയുന്നത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ജാതികളാണ്. ഇപ്പൊ പരിശോധിക്കേണ്ടത് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ അങ്ങനെ ഒരാശയമുണ്ടോ എന്ന്. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് വർണ്ണം, അങ്ങനെ ഒരാശയമുണ്ടോ? അങ്ങനെ ഒരാശയമുണ്ട്. ഒരുപാട് സ്ഥലത്തുണ്ട്, മഹാഭാരതത്തിലും മറ്റുമാണ്. ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് പല പുരാണങ്ങളും പറയുന്നത്. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് വർണ്ണമെന്ന് പറയുമ്പോൾ നിലവിലിരിക്കുന്ന ജാതി വ്യവസ്ഥയായിട്ട് അത് യോജിക്കുന്നില്ല. എന്തുകൊണ്ട്? നിലവിലിരിക്കുന്ന ഈ ജാതി വ്യവസ്ഥ നായർ ഇഴവർ എന്നൊക്കെ പറയുന്നത് എന്താണ്? ജന്മനെയാണ്. അച്ഛനും അമ്മയ്ക്കും പിറന്നാൽ അവൻ ആ ജാതിയാണ്. പക്ഷേ ഇവർ പറയുന്നത് ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള വർണ്ണ വ്യവസ്ഥയാണ്, ജാതി വ്യവസ്ഥ അല്ല എന്നാണ്. അപ്പൊ ഗ്രന്ഥങ്ങൾ അങ്ങനെ ഉണ്ടോ എന്നും പറയും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഒരു ജാതി ജന്മനെ സ്വീകരിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ സ്വീകരിക്കണം? ഗുണകർമ്മങ്ങൾക്കനുസരിച്ച്. പക്ഷേ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതി എന്ന് പറയുമ്പോൾ അതിന് വരുന്ന വലിയൊരു ഒരു പ്രധാനമായ പ്രശ്നം എന്ന് പറയുന്നത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് പറഞ്ഞിരിക്കുന്ന ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് അവിടെ നാല് ജാതികളെ പറയുന്നത്: ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്ര. ഈ നാല് ജാതികളെ പറയുന്നത് ഗ്രന്ഥങ്ങളൊക്കെ മഹാഭാരതം എവിടെ ആയാലും ശരി. ഈഴവർ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ഏത് ജാതിപ്പെടുമെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഒരു ചോദ്യമാണത്. ഈഴവരെന്ന് പറയുന്ന ഒരു ജാതി ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതിപ്പെടും. അതങ്ങനെ അതങ്ങനെ കച്ചവടം ചെയ്യുന്നവനല്ലേ. ഈഴവരെന്ന് പറയുന്ന ഒരു ജാതി കൂടെ ഉണ്ട്. ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് എന്താണ് ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഴവർ, നായർ, ഇവിടെ ഒരുപാട് പറയുന്ന പോലെ ഒരുപാട് ജാതിയുണ്ട്. ഇതെന്ന് ഈ പറയുന്ന ജാതിയിൽ പറഞ്ഞിട്ടില്ല. ബ്രാഹ്മണ, ക്ഷത്രിയൻ, ശൂദ്രൻ, വൈശ്യൻ ഇതിലൊന്നും ഇത് പറയുന്നില്ല. പറയാത്ത ജാതികളാണ്. ഇവരെയൊക്കെ ഉൾപ്പെടുത്തും. അങ്ങനെ അവരൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല. ഈ ജാതിയൊക്കെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച്, ജാതി അല്ല വർണ്ണമാണ്, അത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കണം. ഒരന്തവും കുന്തവും കിട്ടത്തില്ല. ഇവരെയൊക്കെ ഏതിൽ ഉൾപ്പെടുത്തും എന്നുള്ളതിന് ഒരു ഉത്തരവില്ല. അതെങ്ങനെ ഉൾപ്പെടുത്തുമെന്ന് യോജിക്കുന്നു. ഉൾപ്പെടുത്തിയിട്ട് വേണ്ടേ പിന്നെ ഏതെന്ന് ചോദിക്കുന്നു. എങ്ങനെ അപ്പോ എന്താണ് ഇപ്പൊ ഇനി വരെ എടുക്കുക മൊത്തം? അപ്പോ ബ്രാഹ്മണൻ എന്ന് പറയും, ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു വർണ്ണമാണ്. ആ വർണ്ണത്തിൽ ഇതിൽ നിന്ന് കുറച്ചുപേരെ അങ്ങോട്ട് എടുക്കുക, ബ്രാഹ്മണനാണ്. കുറച്ചുപേരെ അത് ഗുണമനുസരിച്ച് കർമ്മ പൂജ ചെയ്യുന്നവരെയൊക്കെ ബ്രാഹ്മണരാക്കുക. പിന്നെ പട്ടാളത്തിലും പോലീസിലും ഒക്കെ ഉള്ളവരൊക്കെ എന്താക്കുക, ക്ഷത്രിയൻ എന്ന് പറയുന്ന വർണ്ണത്തിലാക്കുക. പിന്നെ കൃഷി ചെയ്യുന്നവരെ വൈശ്യൻ എന്ന് പറയുന്ന വർണ്ണത്തിലാക്കുക. പിന്നെ ബാക്കി കൂലിപ്പണിയൊക്കെ ചെയ്യുന്നവര് ശൂദ്രൻ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുത്തും. അങ്ങനെ ഒരു ഒരു കാര്യം ചെയ്താൽ അവിടെ പല ചോദ്യങ്ങളും വരും. ഒന്ന്, ഗ്രന്ഥങ്ങളിൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെ ഈ നാല് ഭേദം പറയുന്നു. ആ പറയുന്ന ഗ്രന്ഥങ്ങളുടെ എവിടെയെങ്കിലും ഈഴവൻ, നായർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്? അങ്ങനെ പറയുന്നുണ്ട്. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ബ്രാഹ്മണൻ എന്നേ പറയുന്നു. ആ പറയുന്നിടത്തൊന്ന് ഈ ജാതികളെ കുറിച്ച് പറയുന്നുണ്ട്. ബ്രാഹ്മണ ജാതിയിൽപ്പെട്ട ഒരുപാട് പേരെ കുറിച്ച് പറയുന്നു. ഈ പറയുന്ന ജാതികളെ കുറിച്ച് അവിടെ ഒന്നും ഒരു ഒന്നും പറയുന്നു. മനുസ്മൃതി പോലെയുള്ള ഗ്രന്ഥങ്ങൾ അതേന്ന്, അത് നിലനിർത്തുന്ന വെച്ചാൽ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നേ, ഗ്രന്ഥങ്ങളിൽ പറയുന്നേ. അതാ പ്രശ്നം. ഈ ബ്രാഹ്മണരെന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്ന ജാതി സമൂഹത്തിലുണ്ട്, ക്ഷത്രിയനുമുണ്ട്, വൈശ്യനുമുണ്ട്, ശൂദ്രനുമുണ്ട്. ഈ പറയുന്ന ജാതികളൊന്നും ഇല്ല, ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഗ്രന്ഥത്തിലില്ല. ഇതാണ് പ്രശ്നം. ഇതൊക്കെ ഗ്രന്ഥത്തിൽ പറയാത്ത ജാതികളാണ്. നിങ്ങൾ പറയുന്നത് എന്താണ്? ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് വേണം ബ്രാഹ്മണൻ ആരാണ് തീരുമാനിക്കുക എന്ന് വെച്ചാൽ, ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു ജാതി ഉണ്ട്, ആ ജാതിയിൽ നല്ല ഗുണവും നല്ല പ്രവൃത്തിയുള്ളവരെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ബ്രാഹ്മണനായി കണക്കാക്കുന്നു. അല്ലാത്തവരെ അത് കണക്കാക്കുന്നുണ്ട്. ക്ഷത്രിയൻ എന്ന് പറയുന്ന ഒരു ജാതിയുണ്ട്, അതിനും യുദ്ധം ചെയ്യുന്നവനെ ക്ഷത്രിയനായി കണക്കാക്കാൻ പറ്റും, അല്ലാത്തവരെ കണക്കാക്കുന്നു. പിന്നെ വൈശ്യൻ എന്നൊരു ജാതിയുണ്ട്, അത് കച്ചവടം ചെയ്യുന്നവനെ അത് കണക്കാക്കാൻ പറ്റും, കാരണം അതൊക്കെ നിലവിലുണ്ട് ജാതിയുണ്ട്. അതാണ് പരിഷ്കരണം എന്ന് പറയും, പരിഷ്കരിക്കണം. ശൂദ്രൻ എന്ന് പറയുന്ന ഒരു ജാതി ഉണ്ട്, അതിൽ അറിവുള്ളവൻ ബ്രാഹ്മണനാക്കാമെന്നാണ് പറയുന്നത്. അപ്പൊ ഇവർ ഈ പറയുന്നതൊക്കെ നിലനിൽക്കുന്ന നാല് ജാതികളെ വരുന്ന ഒരു പരിഷ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത്. മനസ്സിലായത്? വേറെ ആരെയും ഉൾക്കൊള്ളാൻ വഴിയില്ല, കാരണം ബാക്കിയുള്ള മനുഷ്യരെ കുറിച്ച് പറയുന്നില്ല. ഈ ഉള്ളതുന്ന നിരവധി ജാതികളെ കുറിച്ച് പറയുന്നില്ല, കാരണം ബ്രാഹ്മണൻ നിലനിൽക്കുന്നുകൊണ്ടാണ് പറയുന്നത്. ബ്രാഹ്മണ ജാതി സമൂഹത്തിൽ നിലനിൽക്കുന്നുകൊണ്ടാണ് പറയുന്നത്. എന്താണ്? ഈ ബ്രാഹ്മണ ജാതിയിൽപ്പെട്ടവൻ നല്ലവനാണെങ്കിൽ അറിയപ്പെടും, ബ്രാഹ്മണനാണ്. ക്ഷത്രിയൻ ഗുണകർമ്മങ്ങളുണ്ടെങ്കിൽ ക്ഷത്രിയൻപ്പെടും. അതൊന്നുമില്ലെങ്കിൽ അവൻ ചെയ്യുന്നതിനനുസരിച്ച് ഇതിൽ നിന്ന് മാറിപ്പോകുന്ന ഈ നാല് ജാതികൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്നാണ് പറയുന്നത്. അവിടെ ഈ പറയുന്ന ജാതികളെക്കുറിച്ചൊന്നും ഒരു പരാമർശവും. പിന്നെ അവിടെയൊക്കെ ഈ ശാസ്ത്രങ്ങൾ പറയുന്ന പോലെ സങ്കര ജാതികളാണ്. ആ ജാതികളൊന്നും ഇവിടെയുള്ള ജാതികളൊന്നും അവർ ഈ പറയുന്നു. ഞാനത് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും പുസ്തകം എഴുതി വെച്ചിട്ടുള്ളതിരുന്നു കേരളത്തിൽ ശങ്കരസ്മൃതി പോലെയുള്ള പുസ്തകം എടുത്തു പ്രധാനമായ ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. അതുകൊണ്ട് പരിഷ്കരണവാദികൾ പറയുന്നതനുസരിച്ച് ശരി, നിങ്ങൾക്ക് ബ്രാഹ്മണ ജാതിയെ എടുത്തിട്ട് അതിനകത്ത് എന്താണ് പണി ചെയ്യുന്നവരെ നിങ്ങൾക്ക് ശൂദ്രനെന്ന് വിളിക്കും, അനന്തമാണ്. ഇവിടെയുള്ള മറ്റ് ജാതികളെ എങ്ങനെ നിങ്ങൾ അത് വെച്ച് എങ്ങനെ നിങ്ങൾ വേർതിരിക്കും തരംതിരിക്കുന്നതെങ്കിൽ? അവിടെ പറഞ്ഞിട്ടുള്ള ജാതികളെ തരംതിരിക്കാൻ പറ്റും, ഗ്രന്ഥങ്ങൾക്കനുസരിച്ചാണ്. ബാക്കി ജാതികളെ തരംതിരിക്കാൻ പറ്റും, ഈ നാല് ജാതികൾ നിലനിൽക്കുന്ന ജാതികളെ തിരിക്കാൻ പറ്റും. ഇനി അങ്ങനെ തരംതിരിച്ചു കഴിഞ്ഞാൽ എന്താണ്? അതെല്ലാം ഒരു ജാതിയിൽ നിന്ന് കുറച്ച് വ്യക്തികളെ എടുത്തിട്ട് പറയുന്ന ഇവർ ബ്രാഹ്മണർ, ബാക്കിയുള്ളവർ ബ്രാഹ്മണ ജാതി അല്ല എന്ന് പറയും. കുറച്ച് വ്യക്തികളെ പറയാൻ പറ്റും. വ്യക്തികളെ പറയുന്നിടത്ത് വരുന്ന പ്രശ്നം, വ്യക്തികളെ ബ്രാഹ്മണരെന്ന് വിളിച്ചാൽ, ബ്രാഹ്മണൻ എന്ന് പറയുന്ന ശബ്ദം ഒരു വിഭാഗത്തിൽ രൂഢമാണ്, ജന്മന ഉള്ള ഒരു വിഭാഗത്തിൽ രൂഢമാണ്, കുറച്ചിരിക്കുകയാണ്. ആണെന്നും പെണ്ണെന്നും പറയുമ്പോൾ അതിനെ കുറച്ച് സെലക്ട് ചെയ്ത വ്യക്തികളിൽ മാത്രം അത് പ്രയോഗിക്കാമെന്ന് പറഞ്ഞു ആണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് പ്രശ്നങ്ങൾ ശാസ്ത്രങ്ങൾക്കൊക്കെ വിരോധം വരും. ശാസ്ത്രങ്ങളിൽ ആ സമൂഹത്തെ മൊത്തമാണ് അവർക്ക് നിയമങ്ങൾ പറഞ്ഞിരിക്കുന്നത്, അത് തിരഞ്ഞെടുക്കുന്ന വ്യക്തിയെ തന്നെ. അവിടെയാണ് പ്രശ്നം. തെരഞ്ഞെടുത്ത കുറേ വ്യക്തികൾക്ക് വേണ്ടിയിട്ടല്ല കുറ്റവിശിക്ഷയും പ്രായച്ചത്വം ഒക്കെ വിധിക്കുന്നത്, സമൂഹത്തിന് മൊത്തമായിട്ട്. അപ്പൊ നിങ്ങൾ ബ്രാഹ്മണ സമൂഹത്തിൽ നിന്ന് ആ ജാതി എന്നവർ പറയുന്ന അതിൽ നിന്ന് കുറച്ച് പേരെ തിരഞ്ഞെടുത്തിട്ട് ഇവർക്ക് ഇവരെ ശരിക്കും ബ്രാഹ്മണനാവുന്നുള്ള ഗുണവും കർമ്മവും അനുസരിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള മുഴുവൻ പേരും അവർക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന നിയമങ്ങളെല്ലാം വെള്ളത്തിലാവും. എന്നുവെച്ചാൽ ഗ്രന്ഥവും അതുമായിട്ടൊന്നും യോജിക്കത്തില്ല. അപ്പൊ പരിഷ്കരണവാദികൾ പറയുന്ന ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ബ്രാഹ്മണനെന്ന് പറയാൻ പറ്റില്ല. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് പിന്നെ എന്തേ പറയാൻ പറ്റൂ? ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് മനുഷ്യനെന്നേ പറയാൻ പറ്റും. നല്ല കർമ്മങ്ങൾക്കനുസരിച്ച് നല്ല ഗുണവും നല്ല കർമ്മങ്ങളും മനുഷ്യനുണ്ട്. ജാതിയുമായിട്ട് അതിന് യാതൊരു ബന്ധമില്ല. അപ്പൊ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് വർണ്ണമെന്ന് പറഞ്ഞാലും ഒരു വ്യത്യാസമുണ്ട്. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് വർണ്ണമെന്ന് വെച്ചാൽ എന്താ വർണ്ണം? വർണ്ണമെന്ന് പറഞ്ഞാലും ജാതി എന്ന് പറഞ്ഞാലും എന്താണോ അതിനൊരർത്ഥമുണ്ട്. ഗുണകർമ്മങ്ങൾ അനുസരിച്ച് മനുഷ്യരെന്ന് പറയും, നല്ല മനുഷ്യരും ചീത്ത മനുഷ്യൻ. ഇപ്പൊ ഗുണമെന്ന് പറഞ്ഞ അവിടെ എന്താണോ, അവിടെ ഗുണമെന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യന്റെ സ്വഭാവം, പിന്നെ കർമ്മം എന്ന് വെച്ചാൽ എടുക്കും. ഇപ്പൊ അവന്റെ സ്വഭാവം പ്രവൃത്തി അനുസരിച്ച് മനുഷ്യരിൽ വ്യത്യാസമുണ്ട്. നല്ല സ്വഭാവം നല്ല പ്രവൃത്തിയുണ്ട്, അല്ലാതെ അതിനെ ജാതിയുമായിട്ടോ വർണ്ണവുമായിട്ടോ ഒന്നും ബന്ധിപ്പിക്കാൻ പറ്റില്ല. ഇനി ബന്ധിപ്പിക്കുകയാണെങ്കിൽ ഒരു ജാതിയുമായിട്ടേ ബന്ധിപ്പിക്കാൻ പറ്റും. ഏത് ജാതി? മനുഷ്യജാതി. അതുകൊണ്ട് ഗ്രന്ഥങ്ങളിൽ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ബ്രാഹ്മണൻ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ ഗ്രന്ഥങ്ങൾ പറയുന്നതിന് ഗുരു പറയുന്നതും അതുമായിട്ട് ഒരിക്കലും യോജിക്കുന്നു. ഗ്രന്ഥങ്ങളിൽ പറയുന്നു അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഗുരു പറയുന്നതുമായിട്ട് യോജിക്കുന്നു. ഗുരു പറയുന്നതും ഗുണധർമ്മങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ജാതിയെ സ്വീകരിക്കണം. ഇവിടെ ആ ജാതി ഏതായിരിക്കും? മനുഷ്യജാതി. ഇവിടെ ബ്രാഹ്മണ ജാതി അല്ല, അതാ മനസ്സിലാക്കുന്നത്. ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു ജാതിയെ സ്വീകരിക്കുകയാണെങ്കിൽ അതെങ്ങനെ സ്വീകരിക്കാൻ പറ്റും? എങ്ങനെ? ജന്മം കൊണ്ട്. നിങ്ങളതിനെ അംഗീകരിച്ച ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്നതും നിലനിൽക്കുന്നതും ഗ്രന്ഥങ്ങളെ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു ജാതിയെ അംഗീകരിക്കുകയാണെങ്കിൽ ജന്മം കൊണ്ടേ സ്വീകരിക്കാൻ പറ്റും. ക്ഷത്രിയനും അങ്ങനെയാണ് ജന്മം കൊണ്ട്, വൈശ്യനും അങ്ങനെയാണ്, ശൂദ്രനും അങ്ങനെയാണ്. ഗുണധർമ്മങ്ങൾക്കനുസരിച്ച് ജാതിയെ സ്വീകരിക്കുകയാണെങ്കിൽ ഒരു ജാതിയെ സ്വീകരിക്കാൻ പറ്റും. ഇതാണ് ഗുരു പറയുന്നത്. ഏതാണ്? ഇതാണ് വ്യക്തമായി മനസ്സിലാക്കുന്നത്. ഇത് കൃത്യമായി മനസ്സിലാക്കും. കാരണം സമൂഹത്തിലെ നാട്ടുകളൊക്കെ അനുസരിച്ച് ഈ ജാതി ജാതി എന്ന് പറയുന്ന ജന്മം കൊണ്ടാണ്. ഗ്രന്ഥങ്ങളിൽ പ്രധാനമായും പറയുന്നത് ജന്മം കൊണ്ടുള്ള ജാതിയാണ്. ചില സ്ഥലങ്ങളിൽ പരിഷ്കരണമാണ്, ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതിയെ സ്വീകരിക്കണമെന്ന് പറയും. അത് ഒരിക്കലും എന്താണ് വിജയിക്കുന്ന ഒരു കാര്യമില്ല. അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ചില വ്യക്തികളെ സ്വീകരിക്കാം, പക്ഷെ എന്ത് സ്വീകരിക്കാൻ പറ്റില്ല? ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് വ്യക്തികളെ സ്വീകരിക്കുക, എന്ത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോരാ. ബ്രാഹ്മണാദി ജാതി, അതായത് നിലനിൽക്കുന്ന ഏത് ജാതി അത് സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോ ഈ സമൂഹത്തിൽ ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ടതാണ്, ജന്മം കൊണ്ട് ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു ജാതി നിലനിന്നതുകൊണ്ട് ഈ ഗ്രന്ഥങ്ങളിലെല്ലാം ബ്രാഹ്മണ ജാതി ശ്രേഷ്ഠമെന്ന് പറഞ്ഞതുകൊണ്ടുമാണ് പറയുന്നത്. എന്താണ്? ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ശ്രേഷ്ഠജാതിയായി ബ്രാഹ്മണനെ സ്വീകരിക്കുന്നു. എന്തുകൊണ്ടാണ് സമൂഹത്തിൽ ബ്രാഹ്മണൻ ശ്രേഷ്ഠനാണെന്നുള്ള ധാരണ നിലനിൽക്കുന്നുകൊണ്ടാണ് പറയുന്നത്? ഒരുത്തനും നല്ല സ്വഭാവവും നല്ല പ്രവൃത്തിയും ഉണ്ടെങ്കിലും അവനെ എന്ത് വിളിക്കണം? ബ്രാഹ്മണൻ. എന്തുകൊണ്ട്? ബ്രാഹ്മണൻ ശ്രേഷ്ഠനാണെന്നുള്ള ധാരണ ഉള്ളതുകൊണ്ടാണ്. സമൂഹത്തിലും ഗ്രന്ഥങ്ങളിലും എന്താ പറയുന്നത്? ബ്രാഹ്മണൻ ശ്രേഷ്ഠനാണ്. അങ്ങനെ ഒരു ധാരണ ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. നല്ല സ്വഭാവവും നല്ല പ്രവൃത്തിയുള്ളതാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. കാരണം ബ്രാഹ്മണൻ എന്ന് പറയുന്ന വാക്ക് ആ വാക്കിന് ശ്രേഷ്ഠത കൽപ്പിക്കുന്നുണ്ട്. ആദ്യം മനസ്സിലാകേണ്ട എന്താണ്? ബ്രാഹ്മണൻ എന്ന് പറയുന്ന വാക്കിന് യാതൊരു ശ്രേഷ്ഠതയില്ല, യാതൊരു പ്രത്യേകതയില്ല, യാതൊരു മഹത്വമില്ല. ആദ്യം അതിനെ നിഷേധിക്കേണ്ട. ഈ ശബ്ദത്തിന് ജാതിയുണ്ട്, അതിനെ നിഷേധിക്കണം. അതിനാണ് ആദ്യം നിഷേധിക്കുന്നത്. ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ആ പദത്തിനൊരു ശ്രേഷ്ഠതയുണ്ടെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? ഈഴവൻ എന്ന് പറയുന്ന പദം മോശമാണെന്നും വരും. പറയൻ പുലയൻ എന്നൊക്കെ പറയുന്ന പദങ്ങൾ എന്താണ്? ഈ വാക്കുകളിൽ തന്നെ അത് മോശമാണെന്ന് വരും. എന്തുകൊണ്ട്? ബ്രാഹ്മണൻ എന്ന് പറയുന്ന വാക്കിന് തന്നെ ശ്രേഷ്ഠതയുണ്ട്. അതുകൊണ്ടല്ലേ പറയുന്നത് നല്ലവനെ എന്ത് തന്നെ വിളിക്കണം? ബ്രാഹ്മണൻ. അപ്പോ വാക്കിൽ പോലും ജാതിയെ കൽപ്പിക്കുകയാണ്. അപ്പൊ ശൂരവീര പരാക്രമികളെയൊക്കെ എന്ത് തന്നെ വിളിക്കണം? ക്ഷത്രിയൻ എന്ന് വിളിക്കുന്നതുകൊണ്ട് അതിന് അതിൻ്റെ ഒരു മഹത്വമാണ്. ഇപ്പൊ ശൂദ്രജാതിപ്പെട്ടുള്ളവർ നല്ല സ്വഭാവവും നല്ല കർമ്മവും, അപ്പോ അവനെ ഏത് വാക്കുകൊണ്ട് തന്നെ പറയണം, ബ്രാഹ്മണൻ എന്ന് പറയുന്ന പദം കൊണ്ട് തന്നെ പറയണം, എന്നാലും അവനെന്തോ ഒരു മഹത്വം വരും. എന്തുകൊണ്ട്? ആ മഹത്വം ഇരിക്കുന്ന ഇവിടെ ബ്രാഹ്മണൻ എന്ന് പറയുന്ന പദത്തിലതുള്ളതുകൊണ്ടാണ്. അപ്പോ മറിച്ച് ഇങ്ങനെ പറയണത്, നല്ല ഗുണവും നല്ല സ്വഭാവവും നല്ല പ്രവൃത്തിയുള്ള ഈഴവൻ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? എന്താ കുഴപ്പം? കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നാണ് ഈ പദം തന്നെ മോശമാണ് എന്നുള്ള ധാരണ സമൂഹത്തിൽ നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ബ്രാഹ്മണനെ തീരുമാനിക്കണമെന്ന് പറയുന്നത് അടിസ്ഥാനപരമായി എന്താണ്? അടിസ്ഥാനപരമായി എന്തുകൊണ്ട് ചോദിക്കാൻ കഴിയും? ബ്രാഹ്മണത്വം എന്ന് പറയുന്ന ഒരു ശ്രേഷ്ഠതയെ വാക്കിൽ വാക്കിൽ അംഗീകരിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. അത് അംഗീകരിക്കാൻ പാടില്ല. ഒരു മനുഷ്യൻ എന്നുള്ളത് കഴിഞ്ഞ് ബ്രാഹ്മണൻ എന്ന് പറയുന്നതിന് യാതൊരു ശ്രേഷ്ഠതയും. ഒരു മനുഷ്യൻ, ഒരു മനുഷ്യൻ എന്നുള്ളത് കഴിഞ്ഞ് പറയാനെന്നോ പറയാനെന്നോ പറഞ്ഞാൽ അതിന് യാതൊരു നികൃഷ്ടതയും ഇല്ല. ഇവിടെ രണ്ടിടത്തും തുല്യമായിരിക്കുന്ന പദം ഏതാണ്? മനുഷ്യൻ. അപ്പൊ തുല്യമായിരിക്കുന്ന പദം ഉപയോഗിക്കും, അതാണ് ഇവർ പറയുന്നത്. ഇപ്പൊ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എന്താ ദോഷം വരുന്നത്? എന്താ ദോഷം? ബ്രാഹ്മണൻ എന്ന് പറയുന്ന പദത്തിന് തന്നെ ശ്രേഷ്ഠത കൽപ്പിക്കുകയാണ്, ആ വാക്കിന് മഹത്വം കൽപ്പിക്കുകയാണ്. അവിടെ തുടങ്ങി പല പ്രശ്നങ്ങളും. അതുകൊണ്ടാണ് ശ്രുതിസിദ്ധ ബ്രാഹ്മണായ നമോ എന്ന് എഴുതി. ആ ബ്രാഹ്മണൻ എന്ന് പറയുന്നതിന് എന്തോ ഒരു മഹത്വമുണ്ട്. അങ്ങനെ പരസ്പര വിരുദ്ധമായി പറയാൻ പാടില്ല. പറയുന്നെങ്കിൽ ഒന്ന് പറയും, ബ്രാഹ്മണത്വാദി ജാതി ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ബ്രാഹ്മണൻ എന്ന് പറയുന്നു? വീണ്ടും കർമ്മം കൊണ്ട് ശുദ്ധിയുള്ളതെന്ന് പറയുമ്പോൾ വരുന്ന പ്രശ്നമാണ് ഇതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താ പ്രശ്നം? ബ്രാഹ്മണപാദത്തിന് എന്തംഗീകരിക്കുന്നു? അത് ശ്രേഷ്ഠമെന്ന് അംഗീകരിക്കുകയാണ്. അപ്പൊ ഒരു തരത്തിലെങ്കിൽ വേറൊരു തരത്തിൽ വീണ്ടും എവിടെ കൊണ്ട് കെട്ടുന്നു? അതിന് പകരം ഏത് പദം ഉപയോഗിക്കേണ്ടത്? ബ്രാഹ്മണൻ എന്ന് പറയുന്ന പദത്തിന് പകരം ഏത് പദം ഉപയോഗിക്കേണ്ടത്? മനുഷ്യനെന്ന് പറയുന്ന പദമാണ് ഉപയോഗിക്കേണ്ടത്. ശ്രുതിസിദ്ധ എന്നൊന്നും വേണ്ട, മനുഷ്യ ശ്രേഷ്ഠനെന്ന് പറയും. മനുഷ്യരിൽ ശ്രേഷ്ഠൻ, ശ്രേഷ്ഠ മനുഷ്യൻ എന്ന് പറയും. ശരി, അങ്ങനെ പറയുന്നൊരു ദോഷമൊന്നും. ശ്രേഷ്ഠനായ ഒരു മനുഷ്യൻ, അപ്പൊ മനുഷ്യരിലാണ് ശ്രേഷ്ഠനും നികൃഷ്ടനും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് ഈ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഈ ഈ ആശയം കൊണ്ടുവരുന്നു ഹിന്ദുമത പരിഷ്കരണവാദികൾ. ഗുണവും കർമ്മവും അനുസരിച്ച് ബ്രാഹ്മണനെ അംഗീകരിക്കണമെന്ന് പറയുമ്പോൾ വീണ്ടും മറ്റൊരു തരത്തിൽ ബ്രാഹ്മണന്റെ ശ്രേഷ്ഠത്തെ അംഗീകരിക്കാൻ ശ്രമിക്കുകയാണ്. വേറെ ശ്രേഷ്ഠയൊന്നുമില്ല, അതൊരു ശ്രേഷ്ഠമായ പദമാണ് എന്നുള്ള രീതി. അതും അപകടമാണ്, അതും അംഗീകരിക്കാൻ പാടില്ല. ഗുരുവിൻ്റെ കാഴ്ചപ്പാടുകൊണ്ട് ചോദിക്കും. അതുകൊണ്ട് ജാതി ജന്മം കൊണ്ടുള്ളതാണ് അത് മോശമാണ്, പക്ഷേ വർണ്ണം വേറെയാണ്, അത് ഗുണകർമ്മങ്ങൾക്ക് അനുസരിച്ചാണ് എന്ന് പറയുന്നത് അസംബന്ധമാണ്. ഭരണത്തിന് ഈ ഗ്രന്ഥങ്ങളിൽ പല പല വ്യാഖ്യാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്, നിറം കൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഗുണകർമ്മങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾ വർണ്ണം എന്ന് പറയുമ്പോൾ, ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ഏത് വർണ്ണമെന്ന് ചോദിക്കും. ഏത് വർണ്ണം? ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ശ്രേഷ്ഠമായ വർണ്ണം ഏതാണ്? അപ്പൊ വീണ്ടും ഇവിടെ പോയി ബ്രാഹ്മണൻ എന്ന് പറയുന്നതിൻ്റെ ഒരു മഹത്വം അതിനംഗീകരിക്കണം, ആ വാക്കിൻ്റെ തന്നെ മഹത്വത്തെ അംഗീകരിക്കണം. അപ്പോൾ നമ്മുടെ മനസ്സിൽ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ ഒരു ശ്രേഷ്ഠമായ പദമൊന്നും, ശൂദ്രൻ എന്ന് പറഞ്ഞാൽ മോശം പദമൊന്നും വരും. വീണ്ടും ഇവിടെ ഭേദത്തെ സ്ഥാപിക്കുകയാണ്. അതുകൊണ്ട് അതും ഗുരു അംഗീകരിക്കുന്നില്ല. അങ്ങനെ പിന്നെ ഇനി ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഉപയോഗിക്കാം. എന്തുകൊണ്ട്? ബ്രാഹ്മണൻ എന്ന് പറയുന്നത് എന്താണ്? സമൂഹത്തിൽ അതൊരു ജാതിയായി നിലനിൽക്കുന്നു. ശരിയോ? ഈഴവനും നായരും എന്നൊക്കെ പറയുന്ന പോലെ എന്ത് പറയാം? ബ്രാഹ്മണർ, ഈഴവർ, നായർ എല്ലാവരും പോലെ ആ രീതിയിൽ അങ്ങേയല്ല. സമൂഹത്തിൽ അങ്ങനെ ഒരു ജാതിയായി നിൽക്കുന്നു, അത് ശരിയല്ലെന്നും ഗുരു പറയുന്നുണ്ട്. പക്ഷെ സമൂഹത്തിൽ അങ്ങനെ നിലനിൽക്കുന്നു, ആ രീതിയിൽ അത് അംഗീകരിക്കും. പക്ഷെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ബ്രാഹ്മണ വർണ്ണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ വരും ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ശ്രേഷ്ഠനാണ് ആര്? ബ്രാഹ്മണൻ. വീണ്ടും ആ പദത്തിൻ്റെ പദത്തിൽ കൊണ്ടുവന്ന് മഹത്വത്തെ ഘടിപ്പിക്കുന്നത് അപകടമാണ്. അപ്പോൾ അവിടെ ഗുരു പറയുന്നതനുസരിച്ച് എന്താണ് ഇനി പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധമാണ് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് എന്താണ് ശ്രേഷ്ഠനെന്ന് പറയുകയാണെങ്കിൽ, ഗുണകർമ്മങ്ങൾക്ക് അനുസരിച്ച് ശ്രേഷ്ഠനായ ഈഴവർ എന്ന് പറയുന്നു, കുഴപ്പമില്ല. അല്ലെങ്കിൽ ബ്രാഹ്മണൻ പറയേണ്ട കാര്യമില്ല. ഒരു ഈഴവൻ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു പദത്തെ ഇങ്ങോട്ട് കടപിടിച്ചിട്ട് ഗുണകർമ്മങ്ങൾ കൊണ്ട് ശ്രേഷ്ഠനായ ഒരുവല്ല ആ പദം ഉപയോഗിക്കേണ്ട കാര്യമില്ല. പാരമ്പര്യമായി വന്നിരിക്കുന്ന പദം ഏതാണ്? ഈഴവനാണ്, അത് ഉപയോഗിക്കണം. ഗുണകർമ്മങ്ങൾ കൊണ്ട് ശ്രേഷ്ഠനായ ഈഴവൻ എന്ന് പറയുന്നത് എന്താണ്? അതെന്താ ദോഷം? ഗുണകർമ്മങ്ങൾ കൊണ്ട് ശ്രേഷ്ഠനായ പറയൻ, ഗുണകർമ്മങ്ങൾ കൊണ്ട് ശ്രേഷ്ഠനായ പുലയൻ. എന്ന് പറയുന്നു അവിടെയും ബ്രാഹ്മണം കൊണ്ടുവരേണ്ട കാര്യം. എന്നുവെച്ചാൽ അവിടെ ആ പറയുന്നതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ നിലവിലിരിക്കുന്ന സാമുദായിക വിഭാഗങ്ങൾ എന്നെടുക്കുക, അല്ലെങ്കിൽ മനുഷ്യൻ എന്നെടുക്കുക. പക്ഷേ ഒരു ഈഴവൻ നല്ലവനായി കഴിഞ്ഞാൽ അവനെ ബ്രാഹ്മണൻ എന്ന് വിളിക്കണമെന്ന് പറയുന്നത് എന്താണ്? ആ ബ്രാഹ്മണന്റെ ശ്രേഷ്ഠതയാണ് അവിടെ പറയുന്നത് വീണ്ടും. അതുകൊണ്ട് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് നിങ്ങൾ വർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വർണ്ണമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയും. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ഈഴവ വർണ്ണം, പറയ വർണ്ണം, പുലയ വർണ്ണം വേണമെങ്കിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാണ്. എന്തുകൊണ്ട്? ഹൈറാർക്കി, ഉച്ചനീചത്വം. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്ര ഈ രീതിയിലാണ് ഉള്ളത്. അപ്പൊ അതീ കൊണ്ട് ജാതൃപ്രാണയത്തിൽ കൊണ്ട് ഇതിനെ ബന്ധിപ്പിക്കാൻ പറ്റില്ല. അതാണ് ജാതൃപ്രാണയം, അതാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ പരിഷ്കരണവാദികൾ പറയുന്ന ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ഈഴവന് ബ്രാഹ്മണനാകാമെന്ന് പറയും. ഈഴവൻ അവർ പറയുന്ന ഇതാണ്, നാരായണ ഗുരു ഞങ്ങൾ ഈഴവനായി അംഗീകരിക്കുന്നത്. എന്തുകൊണ്ട്? ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് അദ്ദേഹം ബ്രാഹ്മണനാണ് എന്നാ പറയുന്നത്. എന്തിന് നാരായണ ഗുരുവിന് ബ്രാഹ്മണനാകും? ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് നാരായണ ഗുരു ഈഴവൻ തന്നെ, എന്താ പ്രശ്നം? അതെന്തിനാ പറയുന്നു? നാരായണ ഗുരുവിന് എന്തിനാ? നാരായണ ഗുരു എന്ന് പറയുന്ന ജന്മം കൊണ്ടുള്ള ജാതിയാണെങ്കിൽ ഈഴവ ജാതി, അതിനെ കൊണ്ടുവന്ന് എന്തിനാ ഈ ബ്രാഹ്മണ ജാതി കൊണ്ടുവയ്ക്കുന്നു? അതുകൊണ്ട് ഈ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് വർണ്ണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചോദ്യം വരും, എന്താണ് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ഏത് വർണ്ണം? അവൻ പറയും ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ. അപ്പോൾ ഒരാൾക്ക് പറയാം ഞാൻ ഈ പറയുന്ന നാലിലും പെടുന്നയാളല്ല, അല്ലേ, ബ്രാഹ്മണനല്ല, നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ഈ നാലിലും ഞാൻ പെടുന്നയാളല്ല. അപ്പോ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് എന്നെ എന്തിനാ ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നു? എനിക്ക് നല്ല ഗുണവും നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ, ഞാൻ ഈ നാല് ജാതിയിലും പെടുന്നില്ലെങ്കിൽ എന്നെ എന്തിനാ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് എന്തിനാ? അല്ലെങ്കിൽ ക്ഷത്രിയൻ എന്തിനു പറയും? വൈശ്യനെന്ന് എന്തിനു പറയും? ശൂദ്രൻ എന്ന് പറയും? ഞാൻ നാലിലും പെടുന്നതാണ്, ഞാൻ ഈ നാലിലും പെടാത്ത വേറൊരു ജാതിയിലുള്ള ആൾ. അതുകൊണ്ട് ഈ പരിഷ്കരണവാദികൾ പറയുന്നത് എന്താണ്? വീണ്ടും മനുഷ്യരെ മുഴുവൻ എന്താണ് ഈ നാലിൽപ്പെടുത്തണം, അത് അപകടകരമാണ്. അതുകൊണ്ട് എന്താ വരുന്നതെന്ന് വെച്ചാൽ ബാക്കിയുള്ള ഈ ജാതി ശബ്ദങ്ങളെല്ലാം വളരെ നീചവും. ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ഇത് മൂന്നും ശ്രേഷ്ഠവുമാണ് എന്ന് കാണിക്കാനാണ് പോയത്. ഈ മൂന്ന് ശബ്ദങ്ങൾ അങ്ങനെ ശബ്ദങ്ങളുടെ ജാതി അംഗീകരിക്കാൻ പാടില്ല, അതാണ് അതിൻ്റെ പ്രശ്നം മനസ്സിലാക്കുന്നത്. അങ്ങനെ ശബ്ദങ്ങൾക്കും ജാതിയുണ്ട്, ആ ജാതി അംഗീകരിക്കാൻ പാടില്ല എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കും. അതുകൊണ്ട് ഈ പരിഷ്കരണവാദികൾ പറയുന്ന ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ജാതി എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റും. പിന്നെ ഗുരു പറയുന്നതനുസരിച്ചാണെങ്കിൽ ഗുണകർമ്മങ്ങൾ സ്വീകരിച്ചാലും അവിടെ ഒരു ജാതിയുണ്ട്, മനുഷ്യനേ ഉള്ളൂ, വേറെ ഒരു ജാതിയില്ല. ബ്രാഹ്മണനുമില്ല, ക്ഷത്രിയനുമില്ല, വൈശ്യനുമില്ല, ശൂദ്രനുമില്ല, നായരുമില്ല, ഈഴവരുമില്ല, പറയരില്ല, പുലയരില്ല, ആരുമില്ല. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ആരും ആരേ ഉള്ളൂ? ഗുരുവിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് ഒരു ജാതിയുണ്ട്, മനുഷ്യജാതി. മനുഷ്യരിൽ നല്ല സ്വഭാവവും നല്ല കർമ്മമുള്ളവരും, മനുഷ്യരിൽ ചീത്ത സ്വഭാവവും ചീത്ത കർമ്മമുള്ളവരും. ഇതാണ് ഗുരുവിൻ്റെ സിദ്ധാന്തം. നമ്മൾ ഗുരുവിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഈ ബ്രാഹ്മണ ജാതിപ്പെടാത്തവർ ഒരു കാരണവശാലും ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ബ്രാഹ്മണൻ എന്ന് പറയേണ്ട കാര്യം അതിൻ്റെ ആവശ്യമേ ഇല്ല. അങ്ങനെ കൃത്രിമമായ ഒരു ജാതിപ്പെടാൻ സ്വീകരിച്ച് ജാതിയെ കളഞ്ഞിട്ട് ഒരു കൃത്രിമ ജാതിയെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ബ്രാഹ്മണൻ തുടങ്ങി ഇന്ന് നിലവിൽ ഏതൊക്കെ ജാതികളുണ്ടോ അതിനെയൊക്കെ അംഗീകരിക്കും, അത് അംഗീകരിക്കേണ്ട ആവശ്യമാണ് ഇന്ന്. അത് മറ്റൊരു വിഷയമാണ്, നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഗുരുവിന്റെ കാഴ്ചപ്പാടിൽ ഗുരു പറഞ്ഞു ഒരു ജാതി അംഗീകരിച്ച മനുഷ്യ വേറെ ഒരു ജാതി അംഗീകരിച്ചു മനുഷ്യൻ അങ്ങനെ തന്നെ മനസ്സിലാക്കും. വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും ഒന്നും ഈ ജാതി പാടില്ല, ഇത് തന്നെയാണ് ഗുരുവിൻ്റെ സിദ്ധാന്തം. അപ്പൊ അവിടെ ഗുരു വാക്കിലും മനസ്സിലും പ്രവൃത്തിയിലും പാടില്ല എന്ന് പറയുന്ന ജാതി അതെങ്ങനെയുള്ള ജാതിയാണ്? പാടില്ലെന്ന് പറഞ്ഞതാണ്, വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും ഒന്നും മനുഷ്യജാതി എന്നുള്ള വിചാരം പാടില്ലെന്നാ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പോരാ, ഏത് ജാതിയാണ് നിഷേധിച്ചത്? മനുഷ്യരുടെ ഇടയിൽ ഉച്ചതീഞ്ചത്വങ്ങൾ ഉണ്ടാകുന്ന ജാതികളെയാണ് ഗുരു നിഷേധിച്ചത്. അല്ല, വെറുതെ ഇപ്പൊ ജാതി നിഷേധിച്ചിട്ട് എന്താ കാര്യം? മനുഷ്യരുടെ ഇടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉച്ചനീചത്വം അസമത്വങ്ങൾ ഉണ്ടാക്കുന്ന ജാതികളെയാണ് ഗുരു നിഷേധിച്ചത്. ഇപ്പൊ മനുഷ്യജാതി എന്ന് പറയുമ്പോൾ അവിടെ ഒരു തരത്തിലുള്ള അസമത്വങ്ങൾക്ക് ഒരവസരമുണ്ട്. അതിനെ അംഗീകരിച്ചു. വ്യത്യാസമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതൊരു തെറ്റിദ്ധാരണ കൊണ്ട് എഴുതിയത്. ആ തെറ്റിദ്ധാരണ കൊണ്ട് എഴുതിയത് ഇതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ്? വ്യത്യാസമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ആ പദം ഉപയോഗിക്കുന്നതിന്റെ പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ജാതികളെ കണക്കാക്കേണ്ടത് എന്താണ്? ഈഴവർ എന്ന് പറയുന്നവരെ തന്നെയാണ് ബ്രാഹ്മണർ എന്ന് പറയുന്ന ഒരു ജാതി. അതുപോലെ ഒരു ജാതിയാണ് ബ്രാഹ്മണർ എന്ന് പറയുന്ന ജാതി. അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. വ്യത്യാസമുണ്ടെങ്കിൽ അതാണ്. ഇവിടെ ഈഴവർ എന്നൊരു ജാതിയുണ്ട്, ബ്രാഹ്മണർ എന്നും ഉള്ളതാണല്ലോ. ഈ ഒരു ജാതിയുണ്ട്. അപ്പോ ഗുരു ഇനി നോക്കണത്തിന് ഏത് ജാതിപ്പെട്ട ആളാണ്? ബ്രാഹ്മണരിൽപ്പെട്ട ആളാണ്. അപ്പൊ പിന്നെ ശ്രുതിസിദ്ധ ബ്രാഹ്മണൻ എന്നെങ്ങനെ പറയും? എങ്ങനെ പറയും? ഏതെങ്കിലും ശ്രുതി വേദത്തെ എഴുതി വെച്ചിട്ടുണ്ടോ നാരായണ ഗുരു ബ്രാഹ്മണനാണ്? പിന്നെങ്ങനെ ഗുരു സ്വയം തന്നെ മനസ്സിലാക്കിയതും മനുഷ്യനായിട്ടാണ്. ഗുരു അങ്ങനെ പ്രവർത്തിച്ചൊരു ജാതി ഇല്ലായിരുന്നു. പക്ഷേ നിലവിലിരിക്കുന്ന ഈ വിഭാഗങ്ങളനുസരിച്ചാണെങ്കിൽ ഗുരു ജനിച്ചത് ഈഴവൻ എന്ന് പറയുന്ന ഒരു ജാതിയിലാണ് നിലവിലിരിക്കുന്നത്. ഗുരു ഗുരു അത് അംഗീകരിച്ചിട്ടുള്ള. അപ്പൊ പിന്നെ ഗുരുവിനെങ്ങനെയാണ് ശ്രുതിസിദ്ധ ബ്രാഹ്മണൻ എന്ന് പറയുന്നത്? ബ്രാഹ്മണന് ഗുരുവായിട്ട് എന്താ ബന്ധം? ഇതുവരെ ഞാൻ എന്താ പറഞ്ഞോണ്ടിരുന്നത്? അതിനെ കുറിച്ചല്ലേ പറഞ്ഞോണ്ടിരുന്നു. അതുതന്നെ ഈ ശ്രുതി എന്ന് പറയുന്ന ഈ ബ്രാഹ്മണൻ എന്ത് ബ്രാഹ്മണൻ? എന്ത് എന്തിനായി പറയുന്നത് ശ്രുതിയുടെ ബ്രാഹ്മണൻ എന്ന് പറയുന്നത്? എന്തടിസ്ഥാനത്തിൽ പറയും ശ്രുതിയുടെ ബ്രാഹ്മണൻ? അത് ഞാൻ ഈ പറയുന്നൊന്നും നോക്ക് മനസ്സിലാകുന്നില്ലെന്നല്ലേ. ഒരു ശ്രുതിയിലുള്ള ബ്രാഹ്മണൻ എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിൽ? അതിനെങ്ങനെ വ്യാഖ്യാനിക്കും? എങ്ങനെ മനസ്സിലാക്കിയത് ഇതൊക്കെ വായിച്ചു നോക്കിയപ്പോ? ശ്രുതിയിലുള്ള ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എന്താ വായിച്ചപ്പോ എന്ത് മനസ്സിലാക്കി? എന്തൊന്നായിട്ട്? എന്നാ പിന്നെ ശ്രുതി സിദ്ധാന്ന് എഴുതിയാണെന്നതിന് ശ്രുതി സിദ്ധാന്ന് പറഞ്ഞു. എഴുതിയാണ് ഉദ്ദേശിച്ചത് ശ്രുതിയിൽ പറയുന്ന ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനി എന്നുള്ളതാണ്. ബ്രഹ്മജ്ഞാനമുള്ള ആളാണ് വേദ ശ്രുതി സിദ്ധ ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ ബ്രഹ്മജ്ഞാനിയാണ് ബ്രാഹ്മണൻ എന്നുള്ള അർത്ഥത്തിലാണ് എഴുതിയത്. അങ്ങനെ ബ്രഹ്മജ്ഞാനിയാണെങ്കിൽ ഒരു പിന്നെ ബ്രാഹ്മണനല്ല പെടുത്തേണ്ടത്. എവിടെയാണ് പെടുത്തേണ്ടത്? ഈഴവർ. ബ്രഹ്മജ്ഞാനിയായ ഈഴവർ എന്ന് പറയുന്നത് എന്തിനാ ബ്രാഹ്മണൻ എന്ന് പറയുന്നത്? വേറൊരു ജാതിയില്ല. അത് വലിയ അബദ്ധമല്ല. അല്ലെങ്കിൽ ഗുരുവിനെ എന്ത് കൊടുക്കണം? ഗുരു പറയുന്ന പോലെ ബ്രഹ്മജ്ഞാനിയായ മനുഷ്യനെന്ന് കൊടുക്കണം. അതാണ് എന്റെ ശരി. ഈ നിലവിലിരിക്കുന്ന ഇങ്ങനെ ഒരു വിഭാഗങ്ങളുണ്ടല്ലോ, അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഗുരുവിനെ ഒരിക്കലും ഇവിടെ പെടുത്താൻ പറ്റില്ല, ബ്രാഹ്മണൻ പെടുത്താൻ പറ്റില്ല. നിങ്ങൾ എന്താണ് ശ്രുതിസിദ്ധ ബ്രാഹ്മണൻ എന്ന് ഗുരുവിനെ പറയുന്നുണ്ടെങ്കിൽ എന്റെ അർത്ഥം ഈഴവൻ എന്ന് പറയുന്നത് ഒരു മോശ സാധനമാണ്. ആ പേര് ഗുരുവിന് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ എന്ത് ഉപയോഗിക്കണം? ബ്രാഹ്മണൻ എന്ന് ഉപയോഗിച്ചാലേ ഗുരുവിനും മഹത്വം വരൂ എന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇനി നിങ്ങൾ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനിയാണെങ്കിൽ ബ്രഹ്മജ്ഞാനിയായ ഏഴുവരും ബ്രഹ്മജ്ഞാനി ആകാം, ബ്രാഹ്മണൻ മാത്രമേ ആകാവൂ. അല്ലെങ്കിൽ ഗുരുവിന്റെ സ്വന്തം കാഴ്ചപ്പാടനുസരിച്ച് ബ്രഹ്മജ്ഞാനിയായ മനുഷ്യൻ, അല്ലെങ്കിൽ ഗുരുവിന്റെ സിദ്ധാന്തം അനുസരിച്ച് ബ്രഹ്മജ്ഞാനിയായ ബ്രഹ്മം, അങ്ങനെയൊക്കെ പറയാം. അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനിയായ മനുഷ്യൻ. ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്ന പദം അതെന്താണ്? ഒരു വിഭാഗത്തിൻ്റെ ശ്രേഷ്ഠതയെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് കൊണ്ടുവന്ന് ഗുരുവിന് ഉപയോഗിച്ചവർ ധരിച്ചതെന്താണ്? ആ പദം കൂടെ ചേർത്താലേ ഗുരുവിൻ്റെ മഹത്വം പൂർണ്ണമാകുന്നു. ഇത് പരമ്പരാഗതമായി മനഃപൂർവ്വം ചെയ്യുന്നതല്ല, ഇവരുടെയൊക്കെ മനസ്സിൽ പരമ്പരാഗതമായി പതിഞ്ഞുപോയ കാര്യങ്ങളാണ്, അതാണ് തിരുത്തേണ്ടത്. അപ്പൊ ബ്രഹ്മജ്ഞാനിയായ ഒരു മനുഷ്യൻ എന്ന് പറയേണ്ട സ്ഥാനത്താണ് എന്ന് പറഞ്ഞു ബ്രഹ്മജ്ഞാനിയായ ബ്രാഹ്മണൻ. അപ്പോ ആ പദത്തിലൂടെ മഹത്വം വരുമെന്ന് ധരിക്കുന്നുകൊണ്ടാണ്. അത് ആ പദം തന്നെ എന്താണ് മാറ്റിവെച്ചിട്ട് ചിന്തിക്കണം. എന്നാലത് കാരണം ഇത് ഇത്രയും മനുഷ്യന്റെ മനസ്സിൽ അടിച്ചു കയറ്റിയിരിക്കുന്നുണ്ട്. ഇത് ശരി പറഞ്ഞു തന്നാൽ തന്നെ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ ദിവസങ്ങൾ വേണ്ടിയുള്ള പെട്ടെന്നൊന്നും മനസ്സിലാക്കുക. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ തല തിരിച്ചു വച്ചിരിക്കാൻ. അപ്പൊ ബ്രാഹ്മണ ജാതി ശ്രേഷ്ഠമാണെന്ന് അടിസ്ഥാനപരമായി അംഗീകരിച്ചിട്ട് മാത്രമേ ഗുരുവിൽ ബ്രാഹ്മണം എന്നുള്ള പദം ഉപയോഗിക്കാൻ പറ്റൂ എന്നാണ് ഞാൻ പറയുന്നതിന് ചുരുക്കം. അല്ലെങ്കിൽ ഇന്ന് നിലവിലിരിക്കുന്ന എല്ലാ ജാതികൾക്കും തുല്യ പദവി കൊടുക്കും, തുല്യ പദവി കൊടുക്കും. അല്ല ബ്രാഹ്മണനല്ല, എല്ലാ ജാതികളും ഉണ്ടൂടെ എല്ലാത്തിനും തുല്യമായ പദവി. അതൊക്കെ സാമൂഹികമായ ഒരു വിഭജനമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഗുരുവിനെ ബ്രാഹ്മണൻ എന്ന് വിളിക്കേണ്ട കാര്യമില്ല ഒരു കാരണവശാലും. അപ്പോ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ബ്രാഹ്മണൻ എന്ന് പറയുന്ന ആശയം സ്വീകരിച്ചതുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിച്ചത്. പക്ഷെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ബ്രാഹ്മണൻ എന്ന് പറയുന്നതിന് അടിസ്ഥാനപരമായി ഗുരുവിന്റെ സിദ്ധാന്തം അനുസരിച്ച് തെറ്റാണ്. അങ്ങനെ പറയേണ്ട കാര്യം ഇല്ല. അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ തിരുത്തണം. അതുകൊണ്ട് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ശ്രുതിസിദ്ധ ബ്രഹ്മണേ നമ്മൾ അല്ലേ, അത് കുഴപ്പമില്ല. ബ്രഹ്മം ബ്രഹ്മണേ നമ്മാന്ന് തിരുത്തി പിന്നെ പ്രിന്റ് ചെയ്യുമ്പോഴും അടിക്കുമ്പോഴും ഒക്കെ അതങ്ങനെ തിരുത്തണം. ബ്രഹ്മണായ എന്ന് പറഞ്ഞാൽ തെറ്റു, ബ്രഹ്മണേ നമ്മാന്ന്. ബ്രഹ്മണായ എന്ന് പറഞ്ഞാൽ തെറ്റാണ്, ബ്രഹ്മണേ നമ്മാന്ന് തന്നെ പറയും. പ്രിന്റ് ചെയ്യുമ്പോഴൊക്കെ അതങ്ങനെ തന്നെ പ്രിന്റ് ചെയ്യും. പിന്നെ ബ്രാഹ്മണത്വാദി ജാതി രേതാണ്, അത് ശരിയാണ്. അങ്ങനെ ഒരു ജാതി ഇല്ല. ഇത് ശരിക്കും നാളെ ഞാൻ ചോദിക്കും വീണ്ടും പഴയതുപോലെ ഇരിക്കുന്നു.